അപ്പോ രണ്ട് ഭാഗമായിട്ട് പറയുന്നത്, ജ്ഞാനിയുടെ അനുഭവം എന്തോ അതിന് നേരെ വിരുദ്ധമാണ് അജ്ഞാനിയുടെ അനുഭവം. അജ്ഞാനിയുടെ പ്രപഞ്ചാനുഭവം എന്താണ്? അത് ആനന്ദമല്ല, എന്നുവെച്ചാൽ ജ്ഞാനിയുടെ ആനന്ദമല്ല. അപ്പൊ അജ്ഞാനി എന്ന് പറയുമ്പോൾ ഈ കൂടാതുകൂടി മനുഷ്യരിൽ ഒന്നോ രണ്ടോ പേരൊഴി എല്ലാവരും അജ്ഞാനികളാണ്. ഇപ്പോൾ അവരുടെ പ്രപഞ്ചാനുഭവം ആനന്ദമല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തിനെയാണ് നിഷേധിക്കുന്നത്? എന്താനന്ദമാണ് മനുഷ്യന് വേണ്ടതെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ പറയുന്ന ജ്ഞാനിയുടെ ആനന്ദം അത് ശരിയാണ്, ആനന്ദമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമില്ല. ജ്ഞാനി ലോകത്തെ ആനന്ദമായി അറിയുന്നു, സാധാരണ മനുഷ്യന് ലോകത്തെ ആനന്ദമായിട്ടല്ല അറിയുന്നത്, ലോകത്തെ സുഖമായും ദുഃഖമായും എല്ലാം അറിയുന്നു. പക്ഷെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനും സുഖമുണ്ട്, സുഖമില്ല എന്നതിന് അർത്ഥമില്ല, അങ്ങനെ പറയുന്നില്ല. ജ്ഞാനിയുടെ ആ ആനന്ദം, ജ്ഞാനി പ്രപഞ്ചത്തെ ആനന്ദമായി അറിയുന്ന ഇതിന്റെ ഒരു ആനന്ദമുണ്ട്. ഒന്ന്, ജ്ഞാനി പ്രപഞ്ചത്തെ ആനന്ദമായി അറിയും, അങ്ങനെ അറിയുന്നതുകൊണ്ട് ജ്ഞാനിക്കൊരാനന്ദമുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ സമാധിയില് ആനന്ദത്തെ സാക്ഷാത്കരിച്ചാണ്, സാക്ഷാത്കരിച്ചിട്ട് പ്രപഞ്ചത്തിലേക്ക് വരുമ്പം, പ്രപഞ്ച വ്യവഹാരങ്ങളിൽ വരുമ്പം ഞാൻ പ്രപഞ്ചത്തിലും ആനന്ദത്തെ തന്നെ അനുസ്മരിച്ചുകൊണ്ട്. യോഗ വേദാന്തത്തിൽ അങ്ങനെ വയ്ക്കാനില്ല. ഞാനീ സമാധിയിൽ പോയി ആനന്ദത്തെ അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് സമാധിയിൽ നിന്ന് ഉണർന്നോ നീ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ആനന്ദത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, കൊണ്ട് ജ്ഞാനിക്ക് എന്താണ് ആനന്ദമാണ് ലോകം. അത്രവരെ ആനന്ദ സാക്ഷാത്കാരമോ ആനന്ദത്തിന്റെ അനുസ്മരണമൊന്നും ഒരു സാധാരണ മനുഷ്യനുണ്ടാകത്ത. അപ്പോ ആനന്ദം അല്ല എന്ന് പറയുന്നത് അവർ തിരിച്ചു മറിച്ചു ട്വിസ്റ്റ് ചെയ്തൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പറയുന്നത്? മനസ്സിലാവും, അതിനും വളക്കുകയും തിരിക്കുകയും ഒന്നും വേണം. ആൾക്കാർ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കിടന്ന് അടവ് നയങ്ങളും അതും ഇതും ഒക്കെ പയറ്റി പയറ്റി കൃതികളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ആൾക്കാർ അത് തന്നെ ഇവിടെയും പ്രയോഗിക്കും. രണ്ട് കാര്യങ്ങളാണെന്നുള്ള പോലും ബോധം എല്ലായിടത്തും. ഇത് രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് തത്വചിന്തയും അതിനോട് പറയുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയം വേറെയാണ്. ആനന്ദം അല്ല, ലോകം ആനന്ദമല്ല എന്ന് പറയുന്നത് ശരിയാണ്. വിചാരിച്ച് സാധാരണ മനുഷ്യന് ആനന്ദം ഇല്ലെന്നർത്ഥമാണ്. അവന് അവന്റെ ജീവിതത്തിലുള്ള ആനന്ദം, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവന്റെ ജീവിതത്തിലും ഭൗതികമായും ആത്മീയമായിട്ടുള്ള ആനന്ദമുണ്ട്, രണ്ടുമുണ്ട്. ഈ പറയുന്ന ബ്രഹ്മത്തിന്റെ ആനന്ദമല്ല, ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായ ഭൗതികമായ ആനന്ദം ഉണ്ടാവും. പിന്നെ അവന്റെ മനസ്സിന് ശരിയായ രീതിയിൽ സംസ്കരണം വന്നു കഴിഞ്ഞാൽ അവന് മാനസികമായ ആനന്ദം ഉണ്ടാവും. അതാണ് ഈ മാനസികമായ ആത്മീയം എന്ന് പറഞ്ഞാൽ മാനസികം എന്നാണ്. മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ആത്മീയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട്. ആന്തരികമായ മാനസികമായ കാര്യങ്ങൾ അപ്പോ ആത്മീയമായ ആനന്ദവും സാധാരണ മനുഷ്യനുണ്ട് എന്നാ പറഞ്ഞത്. രണ്ടും ഉണ്ടാവാം, പക്ഷെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട് ഒരാൾക്ക് ആത്മീയമായ ആനന്ദം കിട്ടണമെന്നില്ല. അവന് ശരിക്കുള്ള സംസ്കരണം വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പോ ഹിംസ, വയലൻസ്, അക്രമം, ഈ അക്രമങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അവന് ഒരു വലിയ മാനസിക സംസ്കരണം വരണം. അപ്പോ ഒരു സമൂഹത്തിൽ അക്രമം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും സ്വസ്ഥത ഉണ്ടാകത്തില്ല. അക്രമം നടത്തുന്നവനും അതിന്റെ ഇരകൾക്കും അതിലിടപെടാത്തവർക്കും ആർക്കും സ്വസ്ഥത. അടുത്ത ദിവസം ഒരു ന്യൂസ് വന്നാണ്, ഹെയ്തി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു റിബൽ ഗ്രൂപ്പ് അവിടുത്തെ ഭരണാധികാരിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. അവരൊരു വീഡിയോ കിട്ടും. എന്താണ്, മനുഷ്യരെ ജീവനോടെ തീയിലിട്ട് ചുട്ടിട്ട് തിന്നുന്നു. മനുഷ്യൻ തന്നെ മനുഷ്യനെ ജീവനോടെ തീയിലിട്ട് ചുട്ട് തിന്നുന്നു. അപ്പൊ അത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന ആ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ ചുട്ട് തിന്നുമ്പോൾ ഇവർ കുറച്ച് രസം തോന്നിയിരിക്കും. കുറച്ചു പേർ ആ അവിടെ ജീവിക്കുന്ന മനുഷ്യർ എന്ത് സന്തോഷമുണ്ടാവും, എവന് സന്തോഷമുണ്ടാവും, എവനെ ഏത് സമയം ആരെങ്കിലും ആക്രമിച്ചു കൊല്ലും. അപ്പൊ അതെന്താണ് അക്രമം എന്ന് പറയുന്നത്, മനസ്സിന്റെ അക്രമവാസനയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഏതറ്റം വരെയും ഇപ്പൊ മനുഷ്യനും ജീവനോട് പച്ചയ്ക്ക് കത്തിച്ച് തിന്നാനും പഠിക്കും. വയലൻസ്. അപ്പൊ ഒരാളത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ദുഃഖത്തിലാവും. അപ്പൊ ഒരാൾക്കായിട്ട് അവിടെ സൂചിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് ചെന്നിട്ട് ആനന്ദപ്പെട താഴെ വായെന്നും പറഞ്ഞ് പാട്ട് പാടിയിരിക്കാനൊന്നും പറ്റത്തില്ല. സ്വസ്ഥത വരത്തിൽ ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് തന്നെ ഒരാൾ ജീവനോടെ കത്തിക്കുന്നതെന്ന് അങ്ങനെ അറിയാം. അപ്പൊ അവിടെ സമൂഹത്തിന് മൊത്തം ഒരു മാറ്റം വന്നാലേ പറ്റും. അതാണ് സമൂഹത്തിന്റെ മാനസികമായ സംസ്കരണം. അത് വന്നാല് അങ്ങനെയുള്ള ഇടത്ത് മാത്രമേ സമൂഹത്തിൽ വ്യക്തികൾക്ക് സന്തോഷം ഉണ്ടാകത്തു. അല്ലാത്ത സമൂഹത്തെ നിന്ന് ഒറ്റപ്പെട്ട വ്യക്തിക്ക് സന്തോഷം നേടാൻ പറ്റില്ല. അതിന് സമൂഹത്തിന് തന്നെ മാറ്റം വേണം. സമൂഹത്തിലെ ഓരോ വ്യക്തിയിലും മാറ്റം. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇതുപോലെ അക്രമാസക്തവും നമുക്ക് പ്രതികൂലമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. അത് ഒരു രാജ്യത്തിലായാലും ശരി, ഒരു ചെറിയ ഗ്രൂപ്പിലായാലും ശരി, സാധിക്കുന്ന കാര്യം. ഒരാൾക്കായിട്ട് സൂചിക്കാൻ പറ്റില്ല, എല്ലാവരും കൂടെ ഒന്ന്. വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ശരിക്കുള്ള സുഖം കാണൂ. അല്ലെങ്കിൽ വയലൻസ് ഒക്കെ നടത്തുന്നവർക്കൊരു സുഖം കാണും, അക്രമങ്ങൾ കാണുന്നു. പക്ഷെ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകല്ലോ, അവർക്കത് അധികാരം തുടർന്നു കൊണ്ടുപോകാൻ പറ്റത്തു. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ ആ ആനന്ദം എന്നൊക്കെ പറയുന്നത് അത് ഇനി ജ്ഞാനം കൊണ്ടുള്ള ആനന്ദമാണ്. സമാധിയിലൊന്നും പോയില്ല എന്ന് വന്നാൽ ആനന്ദം എന്ന് വെച്ചാൽ ഈ സച്ചിദാനന്ദം എന്ന് അറിയുമ്പോൾ അവനുണ്ടാകുന്ന ആനന്ദമാണ്. ഇത് രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്നെന്താണ്, ഒരാള് ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇതെല്ലാം ഈ അവസ്ഥയൊക്കെ കടന്ന് സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി ആനന്ദത്തെ അനുഭവിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ജാഗ്രതയിൽ വന്നിരുന്ന് ഇവിടെ പ്രവർത്തിക്കും. ആ ആനന്ദത്തെ അയാളെന്താണ് അതിന് സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അയാളൊരു വലിയ ആനന്ദത്തെ അനുഭവിച്ചിട്ട് ഇവിടെ വന്ന് അതിനെ സ്മരിക്കുന്നു, ഓർക്കുന്നു. അപ്പൊ ആനന്ദത്തെ സ്മരിച്ചുകൊണ്ട് അയാൾ ജീവിക്കുന്നു എന്നാണ്. ഇതൊരു കഥ പോലെ നമുക്ക് പറയാം, മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട്, പണ്ട് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഇതാർക്കും അനുഭവമുള്ള കാര്യമുണ്ട്. അങ്ങനെ പോയിരുന്നു. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇത് പോയി പ്രസംഗിക്കാം ആൾക്കാർക്ക്. ആൾക്കാർ വിചാരിച്ചോ ഇയാളൊക്കെ അനുഭവിച്ചിട്ട് പ്രസംഗിക്കണം എന്ന് വിചാരിച്ചോണ്ട്. എന്നാ സംഗതി നടക്കും, നടക്കുന്ന എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വലിയ ആനന്ദത്തെ സാക്ഷാത്കരിക്കുക, പിന്നെ വന്ന് അതിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ മറ്റൊന്നെന്താണ്, ഇതൊരു തത്വചിന്തയല്ല. ഇത് ഇതെന്താണ്, ഇതൊരു ഈ പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന പോലെ അനുഭവ സാക്ഷ്യമാണ്. ഒരാൾ അനുഭവിച്ച കാര്യം പറയുന്നു. ഇനി മറ്റൊന്ന് ആണെന്ന് തത്വചിന്ത. അവിടെ എന്താ പറയുന്നത്, നിങ്ങൾ ചിന്തിച്ച് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് ഇതൊക്കെ ആനന്ദമാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട്? ഇത് ആനന്ദത്തിൽ നിന്നുണ്ടായി, ആനന്ദത്തിൽ നിലനിന്ന്, ആനന്ദത്തെ വിലയിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഇത് ആനന്ദമാണെന്ന് അറിയുക, ആനന്ദമായി കാണുക, ആനന്ദമായി അറിയുക എന്നാണ്. ഇവിടെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നർത്ഥമേ ഉള്ളൂ. ഈ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ആനന്ദത്തെ അനുഭവിക്കുക. ഈ ആനന്ദം എത്ര ഡിഗ്രി ഉള്ളതായാലും ഈ ആനന്ദമാണെന്ന് പറഞ്ഞാൽ അത്രയും ആനന്ദം അനുഭവിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ആനന്ദത്തെ ഓർക്കും. ഇനി തത്വചിന്തയിലാണെങ്കിലോ, തത്വത്തെ കൂടി ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ആനന്ദമുണ്ടെന്ന് അറിയുന്നു. അതവിടെ അയാൾക്ക് ആനന്ദത്തിന്റെ, ഈ പറയുന്ന ആനന്ദത്തിന്റെ അനുഭവം അറിയുന്നു അത്രേ. അപ്പൊ അയാൾ പ്രപഞ്ചത്തെ ആനന്ദമായി, ലോകം അയാൾക്ക് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണർത്ഥം? അയാള് ഈ ലോകം സച്ചിദാനന്ദമാണെന്ന് അറിയുന്നു എന്നാണ്. അവിടെ മുമ്പ് പറഞ്ഞ സാക്ഷാത്കാരമില്ല, അറിയുന്നു അത്ര. ഇത് എന്താണോ, ഇത് ദുഃഖം നിറഞ്ഞതാണോ, ഒരുപാട് ദോഷങ്ങൾ നിറഞ്ഞതാണോ എന്നൊക്കെ അറിയുന്നതിൽ നിന്നും ഈ അറിയുന്ന ഒരു വ്യത്യാസമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരാളിരിക്കുന്നു, ഇയാള് നല്ലവനാണോ, സാത്വിക ഗുണമുള്ള ആളാണോ, സ്നേഹമുള്ള ആളാണോ, ആരും ഉപദ്രവിക്കുന്ന ആളല്ല, ഇയാളുമായിട്ട് സൗഹൃദം നല്ലതാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊരു നല്ല മനസ്സ് വരികയും ആ വ്യക്തിയുമായിട്ടുള്ള ഇടപാടുകളും ആ വ്യക്തിയുടെ സാമീപ്യവും എല്ലാം നമുക്കൊരു സന്തോഷത്തെ തരും. അത് നമ്മൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണയാണ്. അപ്പോൾ വ്യക്തി നല്ലതാണെന്ന് പറഞ്ഞാൽ എന്തൊരു ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ വലിയ ചതിയനാണ്, വഞ്ചകനാണ്, ഉപദ്രവിക്കുന്നവനാണ്, ഹിംസിക്കുന്നവനാണ്, ഇവനെ സൂക്ഷിക്കുന്ന അപകടകാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ സാമീപ്യത്തിൽ ഒരു സന്തോഷം വരുത്തരുത്. ഇതുപോലെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് ആനന്ദമാണ്, ആനന്ദത്തിൽ നിന്നുണ്ടായതാണ്, ആനന്ദമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്നവനല്ല ഒരാനന്ദമുണ്ടാവും. അത് മറ്റേ ആനന്ദമല്ല, ഏത് സമാധിയുടെ സാക്ഷാത്കാരമല്ല. അപ്പൊ അവനും ആ ആനന്ദത്തിൽ, ഈ അറിവുകൊണ്ട് അവന് കിട്ടിയ ആനന്ദത്തിൽ അവൻ എന്ന് പറയുന്നു. അത് ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അറിവിന്റെ ഒരു, അത് മറ്റൊരറിവ് തന്നെയേ ഉള്ളൂ. അല്ലാതെ അതിന് അതിപ്പോ ഏതൊരു അറിവും നമുക്ക് അതിൻ്റെതായ തുടർന്നുള്ള അറിവിനെ ഉണ്ടാകും. അപ്പൊ അവിടെ ഒരു പ്രേതമുണ്ട്, പ്രേതത്തിൽ വിശ്വസിക്കുന്നവനാണ്, പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് ഭയം വരും, സ്വാഭാവികമാണ്. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷം വരും. അറിവ് തുടർ വികാരങ്ങൾ ഉണ്ടാക്കും നമ്മുടെ മനസ്സ്. അതുപോലെയുള്ളൂ ഇതെല്ലാം ആനന്ദത്തിൽ നിന്നുണ്ടായി, ആനന്ദത്തിൽ ആനന്ദമാണ് ഇതിന് കാരണം, അതുകൊണ്ട് ഇത് ആനന്ദമാണ്. നമ്മളീ പറയുന്ന യുക്തികൾ, അനന്യത്വ യുക്തിയിലൂടെയൊക്കെ ഇത് ആനന്ദം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, എന്താ വരുന്നത്, അത് സന്തോഷം വരും. അതാണ് രണ്ടാമത് പറയുന്നത്. ഈ രണ്ട് വഴിയാണ് ഈ അദ്വൈതികൾ പറയുന്നത്. ഒന്ന് സമാധിയുടെ വഴി, മറ്റൊന്ന് അറിവിന്റെ വഴി. ഈ രണ്ടു വഴിയായാലും എളുപ്പമുള്ള കാര്യമുണ്ട്. ആദ്യത്തേതിനാണെങ്കിൽ വളരെ കഠിനമായ തപസ്സയും ആ സാക്ഷാത്കാരത്തിൽ, രണ്ടാമത്തേതിനാണെങ്കിൽ വളരെ ബുദ്ധിസൂക്ഷ്മതയും വിചാരവും ഒക്കെ ആവശ്യമാണ് അങ്ങനെ ഒരു നിശ്ചയത്തിലെത്തിച്ചേരാൻ. അപ്പോൾ സാധാരണ മനുഷ്യനിവിടെ ഈ പറഞ്ഞ അജ്ഞൻ എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിലും എത്താത്തവരാണ്. അവരിതിനെയൊക്കെ സംബന്ധിച്ച് ഒരു ധാരണ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് അവർക്ക് ഈ പറയുന്ന ആനന്ദം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല, ഉണ്ടാകത്തില്ല. അതാണ് നമ്മളിപ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത്, ആനന്ദം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. ജീവിതത്തിൽ ആനന്ദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. ജീവിതത്തിൽ ആനന്ദം വരണമെങ്കിൽ ഇത് മാത്രം പോരാ. എന്തുകൊണ്ട്? നമ്മുടെ ആന്തരികമായ മനസ്സിന്റെ പരിവർത്തനവും നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. സാഹചര്യങ്ങൾ അനുകൂലമാകുക എന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾക്കും അതുപോലെ മനസ്സിന് പരിവർത്തനം വരും. ഇത് രണ്ട് സംഭവിച്ചാല്, എന്നാലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പഴയകാലത്തെ ആൾക്കാർ കാട്ടിക്കയറുന്ന ഇതുകൊണ്ടാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട്? മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ എന്ത് വരുന്നു? ഒരാള് ഇപ്പൊ കുടുംബം, ഭാര്യ, മക്കള് ശല്യപ്പെടുത്തുന്ന ഉടനെ എന്ത് ചെയ്യുന്ന? ഒരാള് വീട് വീഴ്ച സന്യാസത്തിൽ കാട്ടിൽ പോകും. ഇന്ന് കാടുണ്ടായിരുന്നു, ഇന്നത് പ്രായമാണ്. ഇന്ന് കാട്ടിൽ പോകാൻ പറ്റില്ല, കാട്ടിൽ പോയിരിക്കാൻ പറ്റില്ല, പോയിരുന്നാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇന്നത്തെ ആൾക്കാർക്ക് എന്താ വഴി? ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെ വീട്ടിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ തോന്നുമ്പോൾ പുരത്തെ കേടുകൊണ്ട് വരെ നേരെ പോകുന്ന ആശ്രമത്തിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട മേടിച്ച് പന്തളത്തി വന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയാണ്, പിന്നെ ഇനി പോകാനൊരു ഇടവില്ല. ഇവിടെ കിടന്ന് കറങ്ങുക എന്നുള്ളതല്ലാതെ ഋഷികേശ് കരുത്വാർ ഉത്തരവാദി ശിവഗിരി ഇങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയും ഉണ്ടോ? ഒരാശ്രമത്തിൽ നിന്ന് ചോദിച്ചു വേറൊരാശ്രമത്തിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ഇതിലും എന്താണ് കീരിയെ പേടിച്ച് ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന ചെങ്കീരി. ഭേദപ്പെട്ട ബ്രാഞ്ചിൽ പോയിരുന്നാലും അത് തന്നെ. ഈ ബ്രാഞ്ചിൽ പോയിരുന്നാനുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ വേറൊരുത്തം ഇരിക്കുന്നുണ്ടെങ്കിൽ തലവേദനയാവും. പിന്നെ വേറെ ആരും ഇല്ല, താനെ ഉണ്ടെങ്കിൽ പൊതുജനം തലവേദനയായിട്ട് വരും. അപ്പോൾ താനും തന്റെ ചുറ്റുപാടും മാറാതെ ഇതിന് പരിഹാരമില്ല, താൻ മാത്രം മാറിയാലും പറ്റില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ യാഥാർത്ഥ്യ ബോധത്തോടെ താൻ മാറിയാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ തന്റെ ചുറ്റുപാടുകളോടുകൂടി മാറുകയാണെങ്കിൽ ഭേദപ്പെട്ട രീതിയിൽ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാം. അത്രയേ പറ്റും, സമാനമായിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും. അപ്പോൾ സാധാരണക്കാരന്റെ ആനന്ദം എന്ന് പറയുന്നത് ഇതാണ്. അവന്റെ ഭൗതികവും ആത്മീയവുമായ, ആത്മീയം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള സാക്ഷാത്കാരമൊന്നുമല്ല, അവന്റെ എന്താണ് സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന മാറ്റം മനുഷ്യരുടെ, അതുകൊണ്ട് വരുന്ന ആനന്ദം അതിനെ അവഗണിക്കുന്നു, അതിനെ പരിഗണിക്കണം. ഗുരുവിന്റെ എന്താണ് ജീവിതത്തിൽ നിന്നും പ്രവർത്തി നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അതാണ്. അല്ലെങ്കിൽ പിന്നെ ഗുരു എന്താണ് ഇത് എഴുതി വെച്ചിട്ട് ഉണ്ടായിരുന്ന മതിയായിരുന്നു. ഇത് എഴുതി വെച്ചിട്ട് ഉണ്ടാതിരിക്കുകയല്ല ചെയ്ത്, ഗുരു ഇത് എഴുതി വെക്കുക, അതോടൊപ്പം എന്താണ് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു മാതൃകാപരമായി. അപ്പൊ സാധാരണ മനുഷ്യരുടെ ആനന്ദം, പിന്നെ അതിനോടൊപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഗുണം ചെയ്യും, ദോഷമല്ല. പക്ഷെ അത് ഏറ്റവും പ്രധാനമായി വരുന്നത് മനസ്സിലാക്കുന്നുള്ള, മനസ്സിലാക്കിയാലും നമുക്കൊരു ആന്തരികമായ പരിണാമം സംഭവിച്ചില്ലെങ്കിൽ മനസ്സ് എന്താണ് ഒരു സന്തോഷത്തിന്റെ വഴിക്ക് തിരിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. അവിടെയാണ് വരുന്നത്. അത് ഈ സാധാരണ മനുഷ്യർ ഈ ആധ്യാത്മികമായ രീതി തിരിയുന്നവര് അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് സുഖമെന്ത് ദുഃഖമെന്ത് എന്നൊന്നും വലിയ വേർതിരിവില്ലാതെ അവരെങ്ങനെ സുഖിച്ചും ദുഃഖിച്ചുമൊക്കെ അങ്ങ് ജീവിച്ചു പോകും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ താത്വികമായ ചിന്തകളോ ആത്മീയമായ എന്തെങ്കിലും ഇടപാടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് അവരെ സാധാരണ ജീവിതത്തിലൊന്നും പോകുന്നു, മറ്റ് പക്ഷിമൃഗാദികളൊക്കെ ജീവിക്കും പോലെയാണ്. പക്ഷെ ആധ്യാത്മികമായി തിരിയുന്നവരിങ്ങനെയുള്ള ആത്മീയ ആശയങ്ങളെ കൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്മീയ ആശയങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയിട്ട് അവസാനം കുറച്ച് മുമ്പോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല, തന്നില്ലാതെ ഒരു സ്വാധീനം ചെലുത്തിയില്ല എന്ന് വരുമ്പോൾ അവന് വരുന്ന നഷ്ടബോധം വളരെ വലുതാണ്. വലിയ നഷ്ടബോധം ഉണ്ടാവും. മറ്റുള്ളവർക്ക് എന്താണ് അവർക്ക് ലാഭത്തെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് അവർക്ക് നഷ്ടബോധമില്ല. സാധാരണ മനുഷ്യൻ ആത്മീയമായത് തിരിയുന്നവർക്ക് എന്താണ് നഷ്ടബോധം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ടാകും. പിന്നെ സാധാരണ ലൗകികമായി സാധാരണ ജീവിതം ജീവിക്കുന്നവൻ എന്താണ്, അവൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയത് അവന്റെ നേട്ടമായി കണക്കാക്കും. അവൻ കുടുംബം നോക്കിയതോ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയതൊക്കെ അവൻ വലിയ നേട്ടമായി കണക്കാക്കും. ആധ്യാത്മികമായി തിരിഞ്ഞവനാ അങ്ങനെയൊന്നും നേടാൻ, അവൻ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്ത് വരുന്നത്, ഇങ്ങനെ ഒന്ന് കാവ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോ അവസാനം തട്ടിക്കഴിക്കുമ്പോൾ യവനെ സംബന്ധിച്ച് എന്തേ ഉള്ളൂ, നഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരും. അതുകൊണ്ട് മനുഷ്യന്റെ സാധാരണ സുഖത്തെ ഇവിടെ നിഷേധിക്കുന്നില്ല, ആനന്ദമല്ല എന്ന് പറഞ്ഞു. അത് സാധാരണ മനുഷ്യന് വേണ്ടതാണ്. നമ്മുടെ വിമലാനസ്വാമിയുടെ വ്യാഖ്യാനത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നത് സ്വാമി എഴുതിയിരിക്കുകയാണ്. ഈ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു എന്താണ് ആധ്യാത്മികമായ ഈ ആനന്ദം, അവിടെ ഒരു തരത്തിലുള്ള ഭേദചിന്തകൾക്കും സ്ഥാനമില്ല. അത് നമ്മൾ രാമായണം മഹാഭാരതം അത് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് അവിടെ നിന്നും ജാതി ചിന്തയ്ക്ക് ഒരു സ്ഥാനമില്ല എന്നൊക്കെ അങ്ങ് എഴുതി നിറച്ചിരിക്കുകയാണ് ഇതിന്റെ വ്യാഖ്യാനം. അപ്പോ അത് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതിന് എനിക്കും ഒരു അതിശയമില്ല, നിങ്ങൾക്ക് ചെറുപ്പം അതിശയം തോന്നുന്നു. എന്തുകൊണ്ട് സ്വാമി ഇതൊന്നും വായിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്, എന്തുകൊണ്ടാണ് എഴുതിയത്? വിമലാനന്ദ സ്വാമി എന്താ അങ്ങനെ എഴുതിയത്? അല്ല, സ്വാമി ജീവിച്ചത് ഗുജറാത്തിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് രാമായണത്തിലോ മഹാഭാരതത്തിലോ എന്തെങ്കിലും ചെറിയ ദോഷമുണ്ടെന്ന് പറഞ്ഞ സ്വാമിക്ക് പിന്നെ തല കാണത്തില്ല. ഇതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് തിണ്ണമെടുക്ക് കാണിക്കാമെന്നുള്ളതല്ലാതെ അവിടെ നിന്ന് പോയി പറഞ്ഞാൽ തിരിച്ചു വരത്തില്ല. എന്നാലും ആരെങ്കിലും ഇത് വായിച്ചിട്ട് അവിടെ മലയാളികൾ പാര ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ, ഇത് വായിച്ചിട്ട് അവിടെ ചെന്ന് പറയുകയാണ് സ്വാമിയുടെ ആശ്രമത്തിന്റെ അടുത്തുള്ള ആൾക്കാരുടെ മലയാളത്തിന് സ്വാമി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ചതിയുമാകും. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, അടിയിട്ടു. ഈ വ്യത്യാസം മനസ്സിലാക്കണം. എല്ലാവരും മനുഷ്യനും അവനവന്റെ നിലനിൽപ്പ് ഒരു വലിയ പ്രശ്നമാണ്. നിലനിൽപ്പ് നോക്കാതെ സംസാരിക്കാൻ ആൾക്കാർക്ക് ധൈര്യം വരത്തില്ല. ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് സ്വാമി അങ്ങനെ കഴുകി വെച്ചത്. അതിനെയൊക്കെ വളരെ മധുരം പൊതിഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാം. അപ്പൊ വേറെ കാര്യങ്ങളുണ്ട്. സ്വാമി അവിടെ ഈ ചെന്ന് ഒരാശ്രമമൊക്കെ ഡെവലപ്പ് ചെയ്ത് കുറെ ഭൂമിയൊക്കെ ഉണ്ടായി, പിന്നെ അതിന്റെ കെട്ടിടങ്ങളൊക്കെ കെട്ടി, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സ്വാമിയോട്. ഞാനവിടെ ചെന്ന് എന്താണ് സ്വാമിയുടെ ഔദാര്യം പറ്റി ഭക്ഷണവും കഴിച്ച് താമസിച്ച ആളാണ്. അപ്പോ അതെനിക്കറിയാം എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒപ്പിച്ച്. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചത്? ഭാഗവതം പ്രസംഗിച്ചിട്ടാണ്. ഭാഗവതം അവിടേക്ക് ആൾക്കാരുടെ ഇടയിൽ പ്രസംഗിച്ച് സപ്താഹം നടത്തി അതിന്റെ കാശ് വാങ്ങിച്ചു കൊണ്ടുവന്നാണ് ഇതൊക്കെ ചെയ്തത്. അവിടെ ഈ ഭാഗവതം എന്ന് വെച്ച് കഴിയുന്നത് ബ്രാഹ്മണനെ പൂജിക്കാൻ ശൂദ്രന്മാരെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ ലക്ഷ്യം അതാണ്. അതിനുവേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് ആത്മീയതത്വം ഇല്ലെന്ന് തന്നെ പറയുന്നു. പക്ഷെ പുസ്തകത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം ബ്രാഹ്മണനെ പൂജിക്കണം. ബ്രാഹ്മണൻ ഭയങ്കര ശക്തിയുള്ള ആളാണ്. അപ്പോ എന്ന് വെച്ചാൽ ഈ ജാതിയെ ചാതുർവർണ്ണയത്തെ സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. എന്നോട് കൊണ്ട് ശാശ്വത ഞാൻ സംസാരിക്കും. ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നു രഹസ്യമായി വിളിച്ചാ പറയുന്നു. എന്തായാലും ഞാനത് വായിച്ചു നോക്കിയപ്പോ എനിക്കത് പഠിപ്പിക്കാൻ തോന്നുന്നു. ഞാൻ ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ല ഇവരോട് ചോദിച്ചു. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കാരണം എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ആത്മീയത്വം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അത് ഗുരുക്കാരന്ന് ഞാനന്ന് അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ അതിന് പൂട്ടിയാണ്. പുള്ളി ദീർഘദർശനമുള്ള ആളാണ്. നാളെ എന്തെങ്കിലും ചാരണം വെച്ചാൽ ഉടയ്ക്കാതെ അവനെ പൂട്ടാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അതായത് ഒരു രാജാവ് പേരിലൊന്നും കഴിയുന്നു, ഒരു രാജാവ് കാട്ടി ചെന്ന്, അപ്പൊ ഒരാ ബ്രാഹ്മണൻ അവിടെ തപസ് ചെയ്യുന്നു. അയാളോട് എന്തോ വഴി എന്തോ ചോദിച്ച് അയാൾ മിണ്ടിയില്ല, തപസ്സിലായിരുന്നു. അവിടെ കിടന്ന് ചത്ത പാമ്പിനെ എടുത്ത് അവിടെ തോട്ടിലിട്ട് നല്ല തോളിലിട്ട് കൊടുത്തു മാറുന്ന പാമ്പ്. അയാൾക്കൊരു മോനുണ്ടായിരുന്നു, ഒരു കൊച്ചു വയനാണ്. അവന്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞു, നോക്ക് നിന്റെ തന്ത അവിടെ ചത്ത പാമ്പും വിട്ടുകൊണ്ടിരിക്കുന്നു. ഞുമ്പം നോക്കിയപ്പോ അപ്പൊ ഈ ബ്രാഹ്മണ കുട്ടി എന്തു പറഞ്ഞു? ശപിച്ചു രാജാവിന്. എന്താണ്? നീ പാമ്പ് കടിച്ച് മരിക്കും. അപ്പൊ ബ്രാഹ്മണനെന്താ? ബ്രാഹ്മണന്റെ വിത്തിന് പോലും ഭയങ്കര എന്തുണ്ട്? രാജാവിനെ ശപിച്ച് ശപിച്ച് മുടിഞ്ഞു പോയെന്ന് ശപിക്കുകയല്ല, ഒരു പാമ്പ് കടിച്ച് ശപിക്കുമെന്ന് പറയുകയും ആ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഏതെല്ലാം തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാലും ശരി, ബ്രാഹ്മണന്റെ കുട്ടി ശപിച്ച കുട്ടിപ്പൊട്ടൽ ശപിച്ചു കഴിഞ്ഞാൽ എന്തൊരു പാമ്പ് കടിച്ചു തന്നെ. ഇപ്പൊ രാജാവ് ഈ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്തു. തക്ഷകൻ കടിക്കാൻ വരുമ്പോഴത്തേ ഒരാളെ പറഞ്ഞുവിട്ട് അയാൾ അവിടെ ചെന്നു, അത് പരാജയപ്പെട്ടു, അത് പരാജയപ്പെട്ടു. അവസാനം പഴത്തിന്റെ അകത്ത് പുഴുവായി കയറി കടിച്ച് കൊന്നു. അപ്പൊ ഈ ബ്രാഹ്മണ ശാപം ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഏതോ ഒരു സിനിമയിൽ നിന്നൊരു കോമഡി ഉണ്ട്, നമ്മുടെ ജഗതി കുറച്ച് മണ്ണുവാരി ഇങ്ങനെ ശപിക്കുന്നു. ഇത് കണ്ടപ്പോ ഞാൻ ഭാഗവത ഓർത്തു. നിങ്ങളെ ആരെങ്കിലും ഓർത്തൊന്നും അറിയത്തില്ല. കണ്ടിട്ടുണ്ടോ? ഓട്ടോക്കാർ. ഇതാണ് ഭാഗവതം. ഈ ഭാഗവതം എന്ന് പറയുന്ന ഇതാ സംഗതി. മണ്ണ് വാരി എന്തോ പറഞ്ഞപ്പോ പേടിച്ച് ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. അത് വലിയ ബ്രാഹ്മണ അറിവുള്ള ബ്രാഹ്മണൻ വേണ്ടത്. കൊച്ചുകുട്ടിയായതിന് ശരി, ശപിച്ചു കഴിഞ്ഞാൽ രാജാവായാലും ശരി, എന്തൊക്കെ തടഞ്ഞാലും ശരി, ആ ശാപം ഫലിച്ചിരിക്കും, അയാൾ പാമ്പ് കടി കൊണ്ട് മരിക്കൂ എന്ന് പറയുന്ന ഈ സന്ദേശമാണ് ഭാഗവതം കൊടുക്കുന്നത്. പക്ഷെ നേരിട്ട് പറഞ്ഞാൽ ആൾക്കാർ ഓ ഇതിലെന്തോ ചതിയില്ലേന്ന് വിചാരിക്കത്തില്ല. ഇങ്ങനെ പറയുന്നത് നമ്മളെ പേടിപ്പിക്കാനായിരിക്കുമോ എന്ന് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യർ. ശൂദ്രന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധി കുറവാണ് അന്നത്തെ കാലത്ത്. എന്നാലും സാധാരണ മനുഷ്യൻ ചിന്തിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുറെ തത്വവും കൂടെ അറിയിച്ചാൽ തത്വം എന്ന് പറയുന്നത് ഈ ആശയത്തെ പൊതിഞ്ഞു വെക്കുന്ന മധുരമാണ്. അപ്പോ തത്വങ്ങളില് തത്വങ്ങള് ഇടമ്പ് ഇങ്ങനെ വായം പൊളിച്ചിരിക്കുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ അവന്റെ തലയിൽ അവൻ അറിയാതെ കയറിയിരിക്കുന്ന സാധനമാണ് എന്ത്? ബ്രാഹ്മണ ശാപം. അപ്പോ ഈ മനുഷ്യർ മുഴുവൻ ഇതിനെ അടിമയാക്കി ഇത്തരം ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള ഭാഗവതം പഠിപ്പിച്ചിട്ടാണ് സ്വാമി എന്ത് ചെയ്തത്? ഈ പൈസ എല്ലാം ഉണ്ടാക്കിയത്. ഇത് പറഞ്ഞപ്പോ ആൾക്കാരെല്ലാം പറയും 7 ദിവസം കൊണ്ട് ഭാഗവതം പറഞ്ഞു കേട്ട്. ഭാഗവതം പറഞ്ഞിട്ട് കൂടി എന്ത് ചെയ്തു? അവസാനം ബ്രാഹ്മണന്റെ ശാപം തടയാൻ പറ്റില്ല, ഭരിച്ചേ ചെയ്തു. അതങ്ങനെയാണല്ലോ. ബ്രാഹ്മണന്റെ ശാപം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന് അത്രയേ ഉള്ളൂ വില. കാരണം ചത്തു കഴിഞ്ഞാൽ എവിടെ പോകുന്നു എന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ചത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന? അതാണ് മോക്ഷം. അവിടെ പിന്നെ അത് പറയും. ഇത് പറയുമ്പോഴേ മുമ്പിന്റെ ബ്രാഹ്മണനെ ഇരുത്തിയിട്ട് പിറകിൽ ശൂദ്രന്മാരെ ഇരുത്തി വേണേ ഇത് കേൾപ്പിക്കാം എന്ന് പറയും. മുമ്പിൽ ബ്രാഹ്മണൻ ഇരിക്കും, ഏറ്റവും പിറകിൽ ശൂദ്രന്മാരെ ഇരിക്കും. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോ ശൂദ്രന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം വന്നാലും അവനങ്ങ് പറയുകയിരിക്കില്ല, ഒന്നാമത് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുമ്പേ ഇരിക്കുന്ന ബ്രാഹ്മണൻ പറയാം, അവിടെ ഇരിക്കട പറയുന്ന കേട്ടത്. പിന്നെ ഉത്തരവൊക്കെ അവൻ തന്നെ പറഞ്ഞോളൂ. അപ്പോഴാണ് ഈ പറയുന്നത് ഇതൊക്കെ ചെയ്താൽ മോക്ഷം കിട്ടിയില്ല. എന്തായി മോക്ഷം? അവൻ ചത്തു അറിയണം മോക്ഷം. ചത്തു കഴിഞ്ഞ പിന്നെ എന്തെന്നാണ് അവന് വല്ല അവന്റെ വല്ല റെക്കോർഡുകളുണ്ട്? നമ്മളെ ആധാർ കാർഡൊക്കെ ജീവിച്ചിരിക്കുന്ന സമയം വരെ ഉപയോഗം. ചത്തു കഴിഞ്ഞായിരുന്നു സത്താത്തിന് വളക്കൂർത്താൻ വിളിച്ചു കഴിഞ്ഞാ അവിടെ നോക്കണം, അവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ധൈര്യമായി പറയാം, വേറെ ആൾക്കാരാണെങ്കിൽ ഒന്നും പറയാം. അത് വളക്കൽ കൊടുത്തിട്ടാണ് അത് തന്നെ. ഈ ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഉപദേശമൊക്കെ കേട്ട് എന്താണ് ശുഭം മഹർഷിയുടെ അത് പിന്നെ ഈ ഉപദേശത്തിൽ വരും. അകത്ത് ബ്രാഹ്മണ പൂജ അതായതിനകത്ത് വരുന്ന കാര്യം. ഉപദേശങ്ങൾ വായിക്കുമ്പോഴേ അവിടെ ഈ ബ്രഹ്മക്ഷത്രങ്ങൾ ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും മഹത്വം അകത്ത് പറയുന്ന മുഴുവൻ അതാ ഉപദേശങ്ങളേ ഉണ്ട്. പിന്നെ ഈ ശൂദ്രസ്വാമിമാര് ഇവർക്ക് ഇതൊക്കെ പറയുമ്പോ ഇവർക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. ഇവർക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്കെതിരാണല്ലോ എന്ന് തോന്നും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നിടത്തൊക്കെ ബ്രഹ്മജ്ഞാനി എന്ന് പറയും. എന്നിട്ട് ഈ ശൂദ്രന്മാര് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പില് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞിട്ട് പല്ലളിച്ച് കാണിക്കും. എന്താണ്? ഞാനും ബ്രഹ്മജ്ഞാനിയാണ്. മനസ്സിലായോ? വെറുതെ ഇരുന്ന് പഠിക്കും, ഞാനും ഒരു വരുമ്പോ ജ്ഞാനിയാണ്, അപ്പോ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ശൂദ്രസമാധാനം. ഇന്ന് ഈ ശൂദ്ര സ്വാമിമാരെല്ലാം ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെല്ലാം വിചാരിച്ചിരിക്കുന്ന എന്താണ്, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനികളെ കുറിച്ച്. ഞാനും ബ്രഹ്മജ്ഞാനിയാണ്. പിന്നെന്തോന്ന് ബ്രഹ്മ, എന്തോന്ന് ജ്ഞാനം, ഒന്നുമില്ല. എങ്കിലും അങ്ങനെയൊക്കെ ഭാവിച്ച് ഇത് പറഞ്ഞ് ശൂദ്രന്മാരും കാശുണ്ടാക്കും. തത്വം പറയുന്നിടത്തും മൊത്തം പറയുന്നത് എന്താണ്? ബ്രാഹ്മണനെ പൂജിക്കണം, ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കണം, ബ്രാഹ്മണന് അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നെ ബ്രഹ്മക്ഷത്രം അത് പൂജിക്കേണ്ടവരാണ്. ക്ഷത്രിയെന്നുണ്ട് കേട്ടോ സ്ഥാനം. ഈ മോക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ മോക്ഷം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അതൊരു കൂടിയ മയക്കുമരുന്നു. കാരണം മോക്ഷം എന്ന് കേൾക്കുമ്പോൾ ബാക്കിയെല്ലാം വിടും. എന്തായാലും അവസാനം മോക്ഷം കിട്ടിയത് എന്ന് പറയും. കാരണം ഈ പറയുന്ന എല്ലാ അനീതികളും എല്ലാ അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് ഇവനോട് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. വിവനാന്ദ സ്വാമി ഇതിന്റെ ശബരിയുടെ കഥയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇത് രാമായണം വായിച്ചിട്ടാണ് എഴുതിയത് എന്നെനിക്ക് സംശയമുണ്ട്. ശബരിക്ക് രാമായണത്തിൽ മോക്ഷം കൊടുത്തില്ലേ? എങ്ങനെ ഗുരുദേവന്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. ഗുരുദേവന്റെ കാര്യം പ്രത്യേകിച്ച് സ്വാമി ഈ ആൾക്കും മനസ്സിലാക്കാത്ത ഒരു വേദാന്തങ്ങളൊക്കെ എഴുതി വെച്ച്, പഠിച്ച പൊട്ടാത്ത വേദാന്തം എഴുതി വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. വച്ചതിനു ശേഷം അതിന്റെ ഇടയ്ക്ക് ഇതുകൂടെ അങ്ങ് കയറ്റും. എന്തിനാണെന്നറിയത്തില്ല. ഒരു ഇതൊക്കെ വായിക്കുന്നവരെയൊക്കെ ബ്രാഹ്മണരെ ഭക്തരാക്കാനാണോ എന്തിനാണെന്നറിയത്തില്ല. അതൊന്നുമല്ല, സ്വാമി ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അതുകൂടെ അങ്ങ് ചേർത്തെന്നുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇവിടം വിട്ടുകഴിഞ്ഞാൽ, ഈ വേഷത്തിൽ നിങ്ങളെല്ലാം ഇവിടം വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരും. കാരണം സ്വാമിക്ക് ഗുജറാത്തിൽ ചെന്നിരുന്ന ഗുരുദേവ കൃതികൾ വ്യാഖ്യാനിച്ച പച്ചവെള്ളം കിട്ടത്തില്ല. കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പറയുന്നു എന്നുള്ളത്. അവള് അതിനോട് അപ്പൊ ഒരു കടപ്പാടും നന്ദിയൊക്കെ മനുഷ്യന് വരുമല്ലോ. അത് ഇതിനകത്ത് എഴുതി വെക്കുന്നതാണ് കഷ്ടം. അത് എഴുതിച്ചോണ്ട് എന്താ, അത് ദോഷം ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്വാമിയുടെ ശിഷ്യന്മാര് ശൂദ്ര സന്യാസിമാരൊക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതാണ് വേറൊരു ദോഷം. ഗുരു പറഞ്ഞാലേ ശിഷ്യന്മാര് പറയത്തുള്ളൂ. ഞാനൊഴികെ എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ ആൾക്കാർ അതൊക്കെ വിശ്വസിക്കും. ഇതിലൊക്കെ എന്തോ ഒരു മഹത്തായ കാര്യമാണ്. രാമായണത്തിൽ ശബരി രാമൻ കാണുമ്പോൾ ശബരിയോട് ചോദിക്കും. അപ്പൊ ശബരി പറയുന്നതാണ്, ഞാൻ ഇവിടെ ഇരുന്ന ഋഷിമാരെന്ന് വെച്ചാൽ ബ്രാഹ്മണർ, അവർക്ക് സേവ ചെയ്താണ്, ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് സേവ ചെയ്യുകയാണ്. സേവ ചെയ്ത് ഇത്രയും കാലം ജീവിച്ച് നടുവളഞ്ഞ് പണിയെടുത്ത് നടുവളഞ്ഞ് അങ്ങനെ സേവ ചെയ്തുകൊണ്ട് രാമൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? മോക്ഷം കൊടുത്തു എന്നാണ്. വേണേ ഇന്ന് പ്ലെയിൻ വരുത്തി കയറ്റിവിട്ടു. ഇത് മനുസ്മൃതിയുടെ ആശയമാണ്. എന്താണോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഈ മൂന്ന് കൂട്ടർക്കും സേവ ചെയ്തു കഴിഞ്ഞാൽ ശൂദ്രൻ എന്ത് കിട്ടും? മോക്ഷം കിട്ടും. ഇത്രേ ഈ പറയുന്ന എന്താണ് ശബരിക്കും കിട്ടിയിട്ടുള്ളൂ. അല്ല, ശബരിക്ക് വേറൊന്നും സംഭവിച്ചില്ല. പിന്നെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറയുന്നത് ബ്രാഹ്മണോ മമ ദൈവം, ബ്രാഹ്മണ ഭക്തിയാണ് ഈശ്വര ഭക്തി. ഭൂസ്വരനാണ്, ഭൂമിയിലെ ദേവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണ ഭക്തി എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വര ഭക്തി. അപ്പോ ഭക്തിയുണ്ട്, താൻ സേവിച്ച ബ്രാഹ്മണരോക്ക് പാവ ശബരിക്ക് ഭക്തിയുണ്ട്, കാരണം ശബരി വിശ്വസിച്ചിട്ടാണ്. ഞാനിതൊക്കെ കുറെയൊക്കെ പള്ളിക്കാവൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതലൊന്നും അവിടെ പറയാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോ ഇതുണ്ടല്ലോ രാമാനുജ ഭാഷ്യത്തിന്റെ ക്ലാസ്, നിങ്ങൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ കുറെ വരുന്നുണ്ട്. ഒന്നാമത് ഇതൊന്നും പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യനൊന്നും തലയിൽ കയറത്തില്ല, കാരണം ഇവരെയൊക്കെ ഇങ്ങനെ വേറെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. പരമ്പരയായിട്ട് ഇങ്ങനെ പലതും അടിച്ച് തലയിൽ കയറ്റിയിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. അപ്പോ ഇത് രാമായണത്തിൽ പറയുന്നത്, രാമൻ പറയുന്നത് ഞാൻ മനുസ്മൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. മനുവിന്റെ നിയമം അനുസരിച്ച്, മനുവിന്റെ ശാസന അനുസരിച്ച്. അപ്പൊ മനുവിന്റെ ശാസനയാണ് എന്ത്? ശൂദ്രന്മാര് ബ്രാഹ്മണരുടെ സേവ ചെയ്ത് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്നുള്ളു. അതേ ഉള്ളൂ രാമായണത്തിൽ, കൂടുതലായിട്ടൊന്നും അതിനകത്തില്ല. രാമായണത്തിൽ തന്നെ പറയുന്നതാണ്, അതിനാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ നമ്മുടെ തലയിൽ കേട്ടിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മളറിയാതെ ചുമന്നുകൊണ്ട് കിടക്കുന്നതെല്ലാം ഇവര് ഇങ്ങനെ പാരമ്പര്യമായി അടിച്ചു കയറ്റിയാണ്. എന്താണ് ഈ ആരാണ് ഈ പറയുന്ന ശബരി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് നടുവ് കളഞ്ഞ് മരിച്ചപ്പം മോഷം കിട്ടിയ ശബരിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഈ ഇവര് പറയുന്ന ഒരു പ്രധാനമായ ആശയം ഇതാണ്, നിങ്ങൾക്ക് വിഭക്തി വേണ്ട ഭക്തി മതിയെന്ന്. അതേറ്റവും വലിയ തട്ടിപ്പാണ്. ഇവന് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവ ഇങ്ങനെ പണിയെടുത്ത് നടുവളയാൻ നോക്കത്തില്ല. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ നിഷേധിക്കുന്നത്. ആത്മീയതയിൽ വേറെ വിദ്യാഭ്യാസം വേണ്ടെന്നൊക്കെ പറയുന്ന ഇതാണ്, അതിന്റെ പിന്നിലിരിക്കുന്ന ഇതാണ്. ഇതൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം വരുമ്പോഴാണ് ഇതിന്റെ ചതി മനസ്സിലാക്കുക, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ചതികളെല്ലാം മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ അത് മനസ്സിലാകത്തു. അതുകൊണ്ട് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു. മനുസ്മൃതിയിൽ പറയുന്ന ഒരു ശൂദ്രൻ അവന്റെ അഹങ്കാരം കൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അവൻ ബ്രാഹ്മണന് ധർമ്മോപദേശം ചെയ്യുകയാണെങ്കിൽ, എട്ടാം അധ്യായത്തിലാണ് പറയുന്നത്, അവന്റെ വായിൽ തിളച്ച എണ്ണ ഒഴിക്കണമെന്നാണ്. എന്താണ് കൂൾ ഡ്രിങ്ക് ആണോ? വായിൽ തിളച്ച എണ്ണ ഒഴിച്ച എണ്ണ ഒഴിച്ച അങ്ങനെ ഇരിക്കും. വായില് ചെവി കൊണ്ടാരെങ്കിലും പറയും, ഉപദേശിക്കും, വായിൽ എണ്ണ ഒഴിക്കണം. അപ്പൊ ഈ വിമലാൻ സ്വാമി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഭാഗവതം പഠിപ്പിച്ചു കഴിഞ്ഞു, ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്, വായിൽ തിളച്ച എണ്ണ ഒഴിക്കണം. പഠിക്കുന്നവന്റെ അഹങ്കാരം കൊണ്ടാണ്, കാരണം പഠിക്കാൻ പാടില്ല. ആത്മീയതയാകാം പഠിത്തം പാടില്ല എന്നുള്ളതാണ്. ഈ ആത്മീയതയാകാം പഠിത്തം പാടില്ല എന്ന് പറയുന്നിടത്തൊക്കെ വലിയ ചതിയാണ്. ആത്മീയതയിൽ പഠിത്തത്തിന്റെ ആവശ്യമില്ല. ഒരു വിദ്യാഭ്യാസം ഇങ്ങനെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യപ്പെടുത്തി എന്നുള്ളതാണ്. വിദ്യാഭ്യാസം കൂടിയേ തീരും എല്ലാ തരത്തിലും. ഇതൊക്കെ നമ്മള് സംസ്കൃതം പഠിച്ച് ശാസ്ത്രങ്ങളുടെ അകത്ത് വായിച്ചപ്പോഴല്ലേ ഈ തട്ടിപ്പ് മനസ്സിലായി. ഇല്ലാതെ നമ്മൾ ആത്മീയതയെ കൊണ്ടുവന്നെങ്കിൽ ഇത് ജീവിതത്തിൽ മനസ്സിലാവും, മനസ്സിലാകാൻ പറ്റും ഈ തട്ടിപ്പാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇതിനെ അങ്ങ് ഒരുപാട് പുകഴ്ത്തിയിരിക്കുകയാണ്. ഇതിന്റെ വ്യാഖ്യാനത്തെ എഴുതി വെച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ രാമായണം, ഭാഗവതം, മഹാഭാരതം ഈ പുസ്തകങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ എന്ന് പറയും. പ്രധാനമായിട്ടും ബ്രാഹ്മണൻ, പൗരോഹിത്യ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ബ്രാഹ്മണരെ കുറിച്ച് ചിന്തിക്കുന്നു. അവർക്ക് ഇതിൽ കയ്യൊന്നുള്ളവരാണ്. ബ്രാഹ്മണ വിദ്വേഷമല്ല ഞാൻ പറയും. ഈ ബ്രാഹ്മണ ക്ഷത്രിയ മേൽക്കോയ്മയെ സ്ഥാപിക്കാനും ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിർത്താനും വേണ്ടി എഴുതിയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. കാരണം അതാണ് വ്യവസ്ഥ, അന്നത്തെ വ്യവസ്ഥ അതാണ്. അതിനെതിരായ ആശയങ്ങളുണ്ട് അതിനകത്ത്. മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വംശീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു DMK-ക്കാരെ പോലെ എന്താണ് DMK-യുടെ നേതാവിനുള്ള പെരിയോർ, അയാൾ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണൻ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ തല്ലിക്കൊല്ലാനാണ്. അതൊക്കെ എന്താണ് വംശീയ വിദ്വേഷമാണ്, അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. വംശീയ നാശം പറയും. അപ്പോ എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നു, നമ്മള് DMK-ക്കാർ ഇവിടെ ആകെ 3% ബ്രാഹ്മണരുള്ളൂ. അവരെ കൊല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു 4% പോകും, എന്നാലും നമ്മൾ 96% ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കണക്കാ പറയും. ഒരു വംശത്തെ കൊല്ലുക അല്ലെങ്കിൽ വംശീയ വിദ്വേഷം, അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇന്നത്തെ സമൂഹം അതൊന്നും അംഗീകരിക്കില്ല. പഴയ കാര്യങ്ങൾ പറയും. അതൊക്കെ ഇന്ന് വലിയ കുറ്റമാണ്. അങ്ങനെ പറയുന്ന പോലും കുറ്റമാണ്. ഒരു വംശത്തെ നശിപ്പിച്ച് കളയുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന ബ്രാഹ്മണരും അല്ലല്ലോ ഇതൊക്കെ ചെയ്തത്. ഇത് ഒരു പഴയ കാലഘട്ടത്തിലാണ്. ഇന്ന് അവരും ഇന്ത്യൻ പൗരന്മാരാണ്. അവരിലൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്, എതിർക്കുന്നവരുമാണ്, പലതരത്തിലാണ് മനുഷ്യർ. അങ്ങനെയുള്ള വംശീയ വിദ്വേഷത്തിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. ബ്രാഹ്മണ വിദ്വേഷമുണ്ട്, പഴയ കാര്യങ്ങൾ പറയുന്നു. തെറ്റും മോശമായ കാര്യമാണ്. പുള്ളി പരസ്യമായിട്ടൊരു ഗണപതി വിഗ്രഹത്തെ അടിച്ചടച്ചു അവര് പെരിയ. എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് ബ്രാഹ്മണന് വേദനിക്കാൻ വേണ്ടിയാണ്. അത് വലിയ എന്താണ് വംശീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോ ഇതിലിങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പലരും പ്രസംഗിക്കുമ്പോൾ ഈ ബ്രാഹ്മണ വിദ്വേഷം പരസ്യമായി പറയുന്നുണ്ട്. അത് ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ചും അത് ശരിയല്ല. ഒരു വംശത്തെ വിദ്വേഷിക്കുകയല്ല ഗുരു ചെയ്തു. അങ്ങനെ ഒരു വംശീയ വിദ്വേഷം ഒരിക്കലും ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പലരും അത് പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇത് പറയും, വംശീയ വിദ്വേഷം. അതിന്ന് വളരെ മോശമായി കാണുന്നതാണ്. ഒരു വംശത്തെയും അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാടില്ല. പഴയ കാലത്ത് ഇങ്ങനെ എഴുതി വെച്ചു. അത് ആരാണ് അന്ന് പൗരോഹിത്യ ബ്രാഹ്മണര് അത് സ്വീകരിച്ചത്? ഒരു ചെറിയ വിഭാഗം ചെയ്തതാണ്. അതിനൊരു വംശത്തെ മുഴുവൻ ആക്ഷേപിക്കാൻ പറ്റില്ല. ബ്രാഹ്മണരെ പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല, അവരെന്ത് കഴിച്ചു? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. പക്ഷെ ശൂദ്രന്മാരൊന്നും ഇതൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഭാഗവതം, രാമായണം, ആ ഗുരുദേവന്റെ കൃതി എഴുതുമ്പോൾ അവിടെ ഇതൊക്കെ എഴുതി വെക്കുന്നത് വലിയ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഇതൊക്കെ ഉദാഹരണങ്ങൾ. അതൊക്കെ ഇന്ന് വേണമെങ്കിൽ ഒരു കഥ സീരിയലൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം. കഥയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, രസകരമാണ്. സീരിയലൊക്കെ കാണുമ്പോൾ ഈ ബ്രഹ്മാസുരം, വരണാസുരം ഒക്കെ വിടുന്ന കാണാൻ ഒരു രസമാണ്. അസ്ത്രങ്ങളൊക്കെ പോയി കൂട്ടിയടിക്കുന്നതും ഇതൊക്കെ യുദ്ധമൊക്കെ ഇങ്ങനെ ഒരു പിള്ളേർക്ക് കാർട്ടൂൺ കഥയ്ക്കൊക്കെ കൊള്ളാമെന്നുള്ളതല്ലാതെ ഇന്നത്തെ സമൂഹത്തിന് ഇതിന്നൊന്നും പഠിക്കാനൊന്നുമില്ല. ഇനി വരുന്ന തലമുറയ്ക്കൊന്നും ഇതിൽ നിന്ന് പഠിക്കാൻ യാതൊരു കാര്യമില്ല. കാരണം എന്താണ്, മനുഷ്യന്റെ മൂല്യം പോലും മൂല്യബോധം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴയതല്ല. അതാണ് ആർഷ സംസ്കാരം, അതാണ് സനാതന ധർമ്മം. അതിനുവേണ്ടി അതൊക്കെ പഠിക്കണം എന്നൊക്കെ പറയുന്ന പരമാബദ്ധമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാര്, ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിലെ ഓരോ പുരുഷന്മാർക്കും വേറെ അനേകം ഭാര്യമാർ. ഇത് എവിടുത്തെ വ്യവസ്ഥിതിയാണ്? അർജുനന് എത്ര ഭാര്യയുണ്ടെന്ന് അർജുനന് പോലും അറിയില്ല. എന്നാ ഒരു സ്ത്രീ 5 പേരുടെയും ഭാര്യ. ഇതൊക്കെ നമുക്ക് സമൂഹത്തിൽ ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ആദർശമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ അടിസ്ഥാനപരമായി തന്നെ അതൊക്കെ അസംബന്ധങ്ങളാണ്. ഒരിക്കലും സമൂഹത്തിന് പഠിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല കഥകൾ എന്നുള്ളതൊക്കെ. ശരിയാണ്, കഥ എന്നുള്ളതൊക്കെ ഇതൊക്കെ ഒരു രസമാണ് വായിക്കുമ്പോൾ. സിനിമയിലൊക്കെ ഇതുപോലെ കാണിക്കില്ല. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ 5 ഭർത്താക്കന്മാർ, പിന്നെ ഓരോ ഭർത്താവിനും പല സ്ത്രീകളും, ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? ഇതൊക്കെ എങ്ങനെ പോറ്റി വളർത്തുന്നത്? എങ്ങനെ എത്ര സന്താനങ്ങളാ ആ സ്ത്രീക്കും പുരുഷന്മാർക്കും കൂടി? ഇത് മനുഷ്യനോട് പറയാൻ പറ്റും? എന്നിട്ട് കുറ്റം പറയുന്നതാണ് മുസ്ലിങ്ങൾ എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. ഇവിടെ 4 5 വേണ്ട, എത്ര വേണോ കിട്ടാം. പിന്നെ അവരെ കുറ്റം പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ? അവരെ കുറ്റം പറയുമ്പോ ഇത് മറന്നു. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം. അതൊരു അതിശയോക്തി എന്ന് പറയാം. എന്നാലും നിഷ്ടപ്പെട്ട ഭാര്യമാരെ നോക്കിയാൽ തന്നെ ഒത്തിരിയുണ്ട്. 16,000 നടക്കുന്ന കാര്യമാണ്. അല്ലാതെ രേഖയിലുള്ള ഭാര്യമാരെ നോക്കിയാൽ തന്നെ എത്ര ഉണ്ട്? ഇതൊന്നും ശരിയായ കാര്യങ്ങളാണ്. അതൊക്കെ ഇന്നത്തെ തലമുറ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവികന്മാർ അങ്ങനെയൊക്കെ ആയിരുന്നു. ശ്രീരാമന് രാമായണത്തില് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമന്റെ രാമായണം വച്ചു, രാമായണത്തിലെ ശ്രീരാമൻ ഒരു പൂജിക്കുന്ന ശ്രീരാമനല്ല, അത് മനുഷ്യന്റെ വിശ്വാസമാണ്, ദൈവമാണ്. വാൽമീകി രാമായണത്തിലെ ശ്രീരാമൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ശരിക്ക് വാൽമീകി രാമായണം വായിക്കുകയാണെങ്കിൽ നമുക്ക് പൂജിക്കാനൊന്നും തോന്നത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ രാമൻ തന്നെ പറയുന്നുണ്ട് ഞാൻ മനുഷ്യനാണ് ദൈവമല്ല. രാമൻ തന്നെ പറയുന്നു രാമായണത്തിൽ ഞാൻ മനുഷ്യനാണ് ദൈവമല്ല. മറ്റുള്ളവർ ദൈവമാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ മനുഷ്യനാണേ. പിന്നെ ഒരു മനുഷ്യനെ പൂജിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കുറെ പേരെ കൊന്നു എന്നുള്ളതാണ്. ഹിംസ, ആയിരക്കണക്കിന് മനുഷ്യനെ കൊല്ലുന്നതാണ് ഒരാളുടെ യോഗ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ ശരിയാവും? അത് തന്നെ രാക്ഷസന്മാരെന്ന് പറഞ്ഞ് കൊല്ലുക. ഈ രാക്ഷസന്മാരെന്ന് പറയുന്നത് അവരും മനുഷ്യന്റെ രൂപം തന്നെ അവർക്ക്, അവർ സംസാരിക്കുന്നത് ഇവരുടെ ഭാഷയിൽ തന്നെ. അപ്പൊ അവർ മനുഷ്യര് തന്നെയാണ്. പിന്നെ കൊല്ലാൻ വേണ്ടി അവരെന്താക്കുന്നു, രാക്ഷസന്മാരാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യണം, അവരെ നല്ല മനുഷ്യരാക്കിയാൽ പോരി, എന്തിനാ കൊല്ലുന്നത്? ദൈവത്തിനെല്ലാം എല്ലാത്തിനുമുള്ള ശേഷിയുണ്ടല്ലോ. രാക്ഷസന്മാർ മോശമാണ്, കണ്ണുകുടിയന്മാരാണ്, പെണ്ണുകുടിയന്മാരാണ്. ശരി, ദൈവം വിചാരിച്ച അന്ന് സങ്കല്പിച്ചാൽ പോരെ ഇവരെല്ലാം ആരാവും? നല്ലവരാണ്. പിന്നെ എന്തിനാ കൊല്ലുന്നത്? അപ്പൊ ഈ ദൈവം കൊലയും ആയിട്ട് ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല. കൊല്ലുന്നവൻ ദൈവമല്ല. ദൈവമാണെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായ ലോജിക്കാണ്. ഉണ്ടോ? മനസ്സിലാവുന്നുണ്ട്? ദൈവമാണെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ല. അവരെ മാറ്റിപ്പോരെ. ആ, ഇവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചവൻ നന്നാവും. പിന്നെ എന്തിനാ കൊല്ലുന്നു? ദോഷം കണ്ടിട്ടല്ലേ കൊല്ലുന്നു. അവൻ കണ്ടുപിടിക്കുന്നു, പെണ്ണ് പിടിക്കുന്നു, ഇതാണ് അവന്റെ കുറ്റം. ശരി, ഇവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചവൻ നന്നാവും. പിന്നെ എന്തിനാ കൊല്ലുന്നു? അത്രയും നല്ല മനുഷ്യരുടെ ഭൂമി കൂടെ അല്ലേ? ദൈവത്തിന് ജോലി കുറഞ്ഞില്ലേ? അപ്പൊ ദൈവമാണെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ 10,000 പേരെ കൊന്നിരിക്കുന്നു. അപ്പൊ കൊന്നതുകൊണ്ട് ആരല്ല? ദൈവമല്ല. വളരെ സ്പഷ്ടമല്ല. കൊല്ലുന്നവൻ ദൈവമല്ല. കാരണം ദൈവത്തിന്റെ പണി എന്ന് പറയുന്ന മനുഷ്യരെ നന്നാക്കുക. പിന്നെ ഇനിയും അത് പറഞ്ഞു പോയാകെ തമാശ കോമഡിയായി. ദൈവമല്ലേ ഇവനെ സൃഷ്ടിച്ചത്? ഇവനെന്താണ് ഇത്രയും പെണ്ണുപിടിയനും കണ്ണുപിടിയനും ആയിട്ട് സൃഷ്ടിച്ചത്? എന്നിട്ട് പിന്നെ അവനെ തന്നെ കൊല്ലുക? ഇതെന്തോന്ന് ദൈവം? ഇതെന്തോ ഏർപ്പാടാ ദൈവത്തിന്? ഇവനെ നേരെ അങ്ങ് സൃഷ്ടിച്ചാ പോരെ. നല്ല ഗുണങ്ങളോട് സൃഷ്ടിച്ച പോയി. ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായി എഴുതി വെച്ചിരിക്കുന്ന? ഞാൻ രാമായണ കഥയനുസരിച്ച് പറയുകയാണ്. പിന്നെ മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു രാമനുണ്ട്, ദൈവം. ദൈവത്തിന് രാമൻ എന്ന് പേരിട്ട്. എന്താണ് ഗാന്ധി പറഞ്ഞത്? ഈശ്വരമുള്ള തേരെ നാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പാട്ട് പാടുന്ന കുഴപ്പമൊന്നുമില്ല, അതിന് ദോഷമൊന്നുമില്ല. പക്ഷെ കഥ വരുമ്പം മനുഷ്യരെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മതി.